തെറ്റിദ്ധരിച്ചോളായിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു ബ്രാഹ്മണ വിരോധിയാണെന്ന് ധരിച്ചല്ലേ. ഞാൻ ബ്രാഹ്മണ വിരോധിയൊന്നുമല്ല. ശ്രുതി വേദം എന്ന് പറഞ്ഞ ഒരർത്ഥം തന്നെ, അതിൽ വ്യത്യാസമുണ്ട്. ശബ്ദത്തിന് വ്യത്യാസമുള്ള അർത്ഥമൊന്നും വേദം ശ്രുതി ഇങ്ങനെയാണ് പഴയകാലത്ത് പറഞ്ഞു. വേദം എന്ന് പറയാൻ കാരണം പഴയുള്ള ആൾക്കാർ അവരറിഞ്ഞ കാര്യങ്ങളെന്നുള്ളതാണ് എനിക്ക് വേദമെന്ന്. പണ്ടത്തെ ആൾക്കാർ ആദിമനിവാസികൾ അവർക്ക് ഒരുപാട് അറിവുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സ്വർഗം യാഗം ഇതിനെ കുറിച്ചൊക്കെ അവർക്ക് അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് വേദം എന്ന് പേര് വന്നു. ശ്രുതി എന്ന് പറയാൻ പേര് വരാൻ കാരണം ഇത് പരമ്പരയായി ചൊല്ലി പഠിച്ചു വന്നതുകൊണ്ട് ശ്രുതി എന്ന് പേര്. അമ്നായം അങ്ങനെ പേരുണ്ട്. ബ്രഹ്മം എന്ന് പേരുണ്ട് വേദത്തിന്. പല പേരുകളുണ്ട് വേദത്തിന്. ബ്രഹ്മം എന്നും പേരുണ്ട്. ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബ്രാഹ്മണരോട് വിരോധമുണ്ട് എന്ന് ധരിച്ചുള്ളതായിരുന്നു. ഞാൻ ഈ ശാസ്ത്രമൊക്കെ പഠിച്ച് ഇതൊക്കെ പഠിക്കുന്നതിന് തന്നെ പ്രാപ്തനാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ബ്രാഹ്മണനാണ്. അതുകൊണ്ടാണ് എനിക്കിത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയത്. ഞാനും ഒരുപാട് ശൂദ്ര ഗുരുക്കന്മാരുടെ അടുത്തു നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒന്നും പിടികിട്ടിയില്ല. എനിക്കൊരു ബ്രാഹ്മണ ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിച്ചപ്പോഴാണ് സംഗതി ഇതാണ് ഞാൻ ഈ പറയുന്നതൊക്കെ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എനിക്കൊരിക്കലും ഒരു എന്താണ് ബ്രാഹ്മണ വിരോധിയാകാൻ പറ്റിയില്ല. എന്തെങ്കിൽ എനിക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല, ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് അതിനോട് യോജിപ്പാണിപ്പോഴും. ഈ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അംഗീകരിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞാനും അംഗീകരിക്കില്ല. പക്ഷേ വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള വിദ്വേഷമില്ല. എൻ്റെ കൂടെ ശിവരി മടത്തി വന്നിട്ടുണ്ട്, കേരളത്തിൽ പലവണ വന്നിട്ടുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ ഇത്രയും വിമർശിക്കുക എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കും. എന്നാലും എന്നെ കാണുമ്പോൾ ഞാൻ ഈ പണി ഈ വിമർശനം തുടങ്ങിയത് കുറേ വർഷമാണ്. എനിക്ക് ശരിക്കുള്ള ഇതിനൊക്കെ ഇങ്ങനെ വിമർശിച്ച് തുടങ്ങുന്നത് പണ്ടിക്ക് അവന് ക്ലാസ് എടുത്തു തുടങ്ങിയപ്പോഴാണ്. എന്നുവെച്ചാൽ അത് 10-20 വർഷമായി അങ്ങനെ. ഇതിനിടയ്ക്ക് ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നോട് അങ്ങനെ വിദ്വേഷമൊന്നും കാണിച്ചിട്ടില്ല. എന്നോട് അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടേ ഉള്ളൂ. അവിടെ താമസിക്കണമെന്നും പഴയതുപോലെ ഞാൻ പണ്ട് അവിടെ ക്ലാസ് എടുത്തിരുന്നതാണ്, അതൊന്ന് ക്ലാസ് എടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ അവിടെ ക്ലാസ് എടുത്ത അവരൊന്നും പ്രശ്നം എനിക്കിത് പറയാൻ പറ്റിയില്ല. ഇത്രയും തെളിച്ചൊന്നും പറയാൻ പറ്റിയില്ല, അവിടെ ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ ക്ലാസ് എടുത്ത ഇത് പറയത്തുമില്ല. അത് വേറെ കാര്യം. ഇങ്ങനെ പറയണമെന്ന് എനിക്ക് വാശിയും നിർബന്ധമൊന്നുമില്ല. ഗവി ചെന്നപ്പോൾ അവിടെ പറഞ്ഞു, അവിടെ പറഞ്ഞപ്പോൾ ഒരുപാട് എതിർപ്പുണ്ടായി. ഇവിടെ നേരത്തെ എതിർപ്പുണ്ട്, പറയാത്തതിൻ്റെ എതിർപ്പായിരുന്നത്. ഇതൊക്കെ എല്ലായിടത്തും, ഞാൻ ഇവിടെ പോയാലും എൻ്റെ നാക്കൻ്റെ ശത്രുവായി, ശത്രുക്കളെ ഉണ്ടാക്കിയിടും. പക്ഷെ അത് അടക്കി വയ്ക്കാൻ പറ്റുമോ, അതൊട്ട് കഴിയത്തുമില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ബ്രാഹ്മണ വിരോധം എന്ന് പറയുന്നില്ല. കാരണം അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രാഹ്മണരെന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ സമുദായം, ഒരു ജാതി, അതിന് ഉത്തരവാദിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ്, കുറച്ച് വ്യക്തികളാണ് ബ്രാഹ്മണരുടെ ഇടയിലും ഒരുപാട് ജാതി ഭേദങ്ങളും ഇതാണ്. ആശാൻ പറഞ്ഞ പോലെ എന്താണ് പറഞ്ഞത്, ആ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ഈ പറഞ്ഞൊക്കെ ബ്രാഹ്മണരുടെയിലും ഉണ്ട്. പോകാൻ കഴിക്കില്ല, പരസ്പര ആഹാരം കഴിക്കത്തില്ല, നിങ്ങൾ ബ്രാഹ്മണർ എന്ന് പറഞ്ഞ് പിന്നെ ബ്രാഹ്മണ വിദ്വേഷം ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാനോട് യോജിക്കുന്നു, ഇത് എല്ലാവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വിഭാഗമാണ് ഇതിനെ സൃഷ്ടിച്ചെടുത്തത് ബോധപൂർവം. എല്ലായിടത്തും ബോധപൂർവം സൃഷ്ടിച്ചല്ല, പിന്നെ മറ്റുള്ളവരെ അതിനെ അനുകരിച്ച് ബ്രാഹ്മണരിങ്ങനെയൊക്കെ ചെയ്യുന്നു കാണുമ്പം ബാക്കിയുള്ളവരെന്ത് ചെയ്യും, പിന്നെ അനുകരിച്ചവരെന്ത് ചെയ്യും. അങ്ങനെ എല്ലായിടത്തും അത് വ്യാപിച്ച്, പിന്നെ അവർ ശാസ്ത്രങ്ങൾ എഴുതി പിടിപ്പിച്ച് അതിന് പ്രചാരം കൊടുത്ത് ജനങ്ങളുടെ ഇടയിൽ അത് നടപ്പിലാക്കി. അല്ല, സ്വാഭാവികമായി സംഭവിച്ച കാര്യമൊന്നുമില്ല, ഈ ജാതി പേര് നടപ്പിലാക്കിയാണ്. ലോകത്തൊരു സ്ഥലത്തും ഇതുപോലെ ഇത്രയും പ്രൗഢമായ ശാസ്ത്രങ്ങൾ എഴുതി ജാതിഭേദത്തെ നടപ്പിലാക്കിയിട്ടില്ല. എല്ലായിടത്തും ഉണ്ടായിരുന്നതൊക്കെ ഇത്രയും ഇന്ത്യയിൽ ചെയ്തതുപോലെ അവരുടെ അടുത്ത് നടപ്പിലാക്കിയിട്ടില്ല. അതൊരു വിഭാഗമാണ്. അതുകൊണ്ട് ബ്രാഹ്മണ വിദ്വേഷം മനസ്സിൽ കൊണ്ട് നടക്കുന്നതിൻ്റെ അർത്ഥം, പഴയകാലം മുതൽ തന്നെ ഇതിനെ ചോദ്യം ചെയ്തവരും ബ്രാഹ്മണരാണ്. ബുദ്ധന്റെ അനുയായികളായിപ്പോയി ഇതിനെയൊക്കെ ചോദ്യം ചെയ്തൊക്കെ ബ്രാഹ്മണരാണ്. അപ്പൊ അങ്ങനെ ബ്രാഹ്മണ വിദ്വേഷത്തിൻ്റെ അർത്ഥം അങ്ങനെ ധരിക്കാൻ പാടില്ല. അത് മനുഷ്യന്റെ കാഴ്ചപ്പാടുകളാണ്. പിന്നെ എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശൂദ്രന്മാരെ ഇതൊക്കെ പഠിപ്പിച്ചാൽ നാളെ പ്രശ്നമായി തീരുന്നു. എല്ലാം മനസ്സിലായി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ പറയുന്നതാണ് ഈ ശാസ്ത്രങ്ങളുടെയൊക്കെ ശരിയായ താല്പര്യം എന്നാണ് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചത്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ഇത് ഒന്നും കൽപ്പിച്ചുകൂട്ടി പറയുന്നില്ല, ഇങ്ങനെയാണ് ഇതിൻ്റെ താല്പര്യം. പക്ഷെ പിൽക്കാലത്തുണ്ടായ ശൂദ്ര സന്യാസിമാർ ഇതൊക്കെ വേറെ രീതിയിൽ അവർ എന്നിട്ട് വേറെ രീതിയിലൊക്കെ അവർ വ്യാഖ്യാനിച്ച് പറഞ്ഞു. അത് അവർക്കും ബ്രാഹ്മണനാവണം ആഗ്രഹം കൊണ്ട്. ബ്രാഹ്മണ സമൂഹത്തിൽ ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോ അവർക്കും അതൊക്കെ കിട്ടണം, അപ്പൊ ബ്രാഹ്മണനാവണം. ഇപ്പൊ ഞാൻ വടക്കേന്ത്യയിലൊക്കെ ഇത് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഞാനും ബ്രാഹ്മണനായിരുന്നു, സംശയമൊന്നും വേണ്ട. അങ്ങനെ തന്നെ ഇരുന്ന് എന്തുകൊണ്ട് നമ്മുടെ എന്ന വസ്ത്രാദികളൊക്കെ നടക്കുന്നത് ഈ ബ്രാഹ്മണത്വം കൊണ്ടാണ്. പിന്നെ വേറെ വഴിയില്ല. അന്ന് ചില ആൾക്കാരൊക്കെ ബ്രാഹ്മണനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ തല ഇങ്ങനെ കറക്കും, ആട് കറക്കുമ്പോൾ. ഇവർക്ക് പിടിയിട്ടത് ആണെന്നോ അല്ലെന്നോ, അല്ലെന്ന് പിടികിട്ടി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ നമ്മുടെ കഥ കഴിഞ്ഞ് ആണെന്ന് പറയാൻ മനസ്സൊട്ട് അനുവദിക്കത്തതുണ്ട്. അപ്പോൾ ഒരു പുതിയ വിദ്യയാണ്. അല്ല, കാറിലെ കയറ് തലയിരുന്ന് ഇങ്ങനെ ആടയില്ല കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ ഞാൻ ആട്ടിയിട്ടുണ്ട്. കാരണം ജനങ്ങൾ അത്രയും വലിയ വിശ്വാസത്തിലൊക്കെയാണ് വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അവരങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് ബ്രാഹ്മണൻ ജാതിയാണ്. പിന്നെ നമ്മളായിട്ടത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പമാണ്, അത് നമുക്ക് നേരിടാനുള്ള ശേഷി. ഈ ഗുണകർമ്മങ്ങൾക്കുള്ള ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഈ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഗുരു ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്താണ്? അതായത് അത് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞു? ഗാന്ധിജിയുടെ, ഗാന്ധിജി ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണാശ്രമധർമ്മങ്ങളെ സ്വീകരിക്കാമെന്ന് ഗാന്ധിജി ആദ്യം വളരെ യാഥാസ്ഥ്യമായി ചിന്തിച്ചിരുന്ന ആളാണ്. പിന്നീട് ഗാന്ധി മാറി, ക്രമേണ മാറി വന്നു. ഗാന്ധിജിയുടെയും ചിന്താഗതിയൊക്കെ മാറ്റി മാറ്റം വന്നു. കാരണം അതൊക്കെ സ്വാഭാവികമാണ്. അതിനാരെയും നമുക്ക് യാഥാസ്ഥികമായ ചിന്തയുള്ളവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ജനനം മുതലേ അവർ കണ്ടും കേട്ടും ശീലിച്ചും വളർന്നു വരുന്നത്. അവരതാണ്, അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവന്നത്. അത് ഐത്തം പാലിക്കണം എന്ന് പറയും എൻ്റെ അമ്മൂമ്മമാരൊക്കെ. ഞാൻ അമ്മൂമ്മയുടെ കൂടെ വളർത്തും കൂടുതലും. ഭയങ്കര ഐത്തമാണ് അവർക്ക്. ഐത്തം പാലിക്കണമെന്നുള്ള അവർക്ക് വലിയ നിർബന്ധമുള്ള കാര്യം. എന്തുകൊണ്ട്? അവരങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു കുട്ടിക്കാലം വരെ. പിന്നെ അവർ 10, 60, 70 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് മാറാൻ പറ്റും. എൽ പി സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ അത് കഴിഞ്ഞില്ല. പോയിട്ട് വരുമ്പം പറയും വീട്ടിൽ വന്ന ഉടനെ കുളിക്കണം എന്ന് പറയും. എന്താ കാര്യം? അയിത്തജാതികാരെ തൊട്ടിട്ട് വരികയാണ്. അന്ന് ഞങ്ങൾക്ക് 2ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്ന ഒരു പാഠം ഉണ്ടായിരുന്നു. ആ പാഠത്തിൽ ഈ അയിത്തത്തിനെതിരായിട്ടൊരു ക്ലാസ്സും ഒരു പാഠം ഉണ്ടായിരുന്നു. രണ്ടു പേര് ക്ലാസ്സിലെ രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നു. അപ്പൊ അതിൽ അയിത്തമില്ലാന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളെ പഠിപ്പിച്ച ഒരു സാറ് ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റായിരുന്നു. പുള്ളി ഇത് വളരെ ആവേശത്തോടുകൂടി പഠിപ്പിച്ചു. അയിത്തമില്ല. അപ്പൊ പുള്ളി പറഞ്ഞ ഡയലോഗുകളൊക്കെ ഇപ്പം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോ ആ സാറ് പറഞ്ഞു, എനിക്കൊന്നു സാറ് പറഞ്ഞത് ഒരു ബ്രാഹ്മണൻ്റെ ഒരു കുറവൻ്റെയും, കുറവൻ എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ ജാതി, പഴയ ശരീരത്തിൽ ഒരേ രക്തമാണ് ഓടുന്നത്. മുറിച്ച് നോക്കുക, രക്തത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഞങ്ങളെ കൊണ്ടൊക്കെ പറയിച്ച് ഈ രണ്ടാം ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, 5 വയസ്സോ 6 വയസ്സോ ഉള്ള കുട്ടികളെ കൊണ്ടൊക്കെ ഇത് പറയിച്ചവർത്തിച്ച് ജാതിയില്ല എന്ന് ഞങ്ങളെ കൊണ്ടൊക്കെ പറയിച്ച് ജാതിയില്ല ഉറപ്പിച്ച് മനസ്സ്. എന്നിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, കുളിച്ചോ? ഞാൻ പറഞ്ഞു, എന്തിനാ കുളിക്കുന്നു? അത് സംശയം ഉണ്ടെങ്കിൽ മുറിച്ചു നോക്ക് രക്തത്തിൽ. അമ്മൂമ്മ വാ വിളിച്ചു. അങ്ങനെ കുളിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ കുളിയുന്ന പിന്നെ ഒഴിവായി. എന്നാലും കർശനമായ നിർദ്ദേശമാണ്, വേറെ ഒരിടത്തും പോയി ഒന്നും കഴിക്കരുത്. മറ്റുള്ള വീടുകളിലൊക്കെ പോയാ ഒരു ഹൈസ്കൂളൊക്കെ ആയപ്പോൾ നമ്മളെല്ലാം തെറ്റിച്ചു സ്വതന്ത്രരായി. അപ്പോ എൻ്റെ സഹോദരന്മാരൊക്കെ വളർന്നപ്പോൾ അവരൊക്കെ ഇതൊക്കെ കളഞ്ഞു. ആ തലമുറ വന്നപ്പോ എല്ലാം പോയി. അവരൊന്നും പിന്നെ ഈ ജാതി പാലിക്കാനോ. പക്ഷെ പഴയ തലമുറ എനിക്ക് അവരെ കുറ്റം പറയാൻ തോന്നിയിട്ടില്ല, കാരണം അവരങ്ങനെ ചെയ്തു തിരുത്താൻ ആരുമില്ല. ഇതുപോലെയാണ് ബ്രാഹ്മണർ എന്നൊക്കെ പറയുന്നത്. അവരങ്ങനെ ചികിത്സിച്ച് അവർക്ക് മാറ്റാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ഒരു വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നില്ല, അതാണ് പ്രധാനമായ പ്രശ്നം. ഇപ്പൊ ഗുരുദേവൻ പറഞ്ഞ എന്താണ്, വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത് തെറ്റാണ്. വർണ്ണം വേറെ, ആശ്രമം വേറെ. ആശ്രമം എന്ന് പറയുന്നത് എന്താണ്, അത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഒക്കെ ഉള്ളതാണ്. ഈ മൂന്ന് കൂട്ടർക്കേ ഉള്ളൂ, അത് വേറെയാണ്. പിന്നെ ജാതി എന്ന് പറയുന്ന മൂന്ന് വേറെ വേറെയാണ്. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഉണ്ട്, ഗർഹസ്ഥ്യമുണ്ട്, ശൂദ്രനതൊന്നുമില്ല, കേറുക്കെല്ലാം ഉണ്ട്. ശൂദ്രനെന്ന് വെച്ചാൽ ശൂദ്രന് നിർബന്ധമില്ല, മറ്റുള്ളവർക്കൊക്കെ നിർബന്ധമാണ്. അപ്പൊ വർണ്ണാശ്രമം രണ്ടാണ്. പിന്നെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണമെന്ന് ഗാന്ധിജി എന്തുകൊണ്ട് പറഞ്ഞു, അത് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കുന്നാണ് പറഞ്ഞു. കാരണം ഗുണകർമ്മങ്ങൾ മാറിക്കൊണ്ടിരിക്കും, പിന്നെ അതനുസരിച്ച് ഇങ്ങനെ ഒരാളുടെ ജാതിയെ തീരുമാനിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയെ കണ്ടിട്ട് അയാളുടെ ഗുണകർമ്മം അനുസരിച്ച് ജാതി തീരുമാനിക്കാൻ പറ്റില്ല. അതുപോലെ മാറിക്കൊണ്ടിരിക്കില്ലേ, മനുഷ്യന്റെ സ്വഭാവം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് ജാതിവാദികൾ പറയുന്നത് അത് മാറിക്കൊണ്ടിരിക്കുമെങ്കിലും എന്തുവരും, കൂടുതൽ എവിടെയായിരിക്കും, നല്ല ഗുണങ്ങൾ കൂടുതൽ മാറാൻ നയിക്കുന്നവൻ ഇത് ബ്രാഹ്മണനിലാണ്. അതുകൊണ്ട് ബ്രാഹ്മണൻ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കണമെന്ന്. എല്ലാവർക്കും അവരവരുടേതായ പക്ഷവും വാദങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ജന്മം കൊണ്ട് സ്വീകരിക്കാൻ പറ്റും. ജാതി എന്ന് പറയും ഗോത്രങ്ങൾ, ഒരു ഗോത്രത്തിൽ പിറക്കുന്ന ഒരു ജാതി. എന്നാൽ ഇതിന് വിരുദ്ധമായി ഒരു വേറെടുത്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്, മനുഷ്യരുടെ ഇടയിൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതിയാകാം എന്ന് ഗുരു പറയുന്നുണ്ട്. അതെവിടെയാണ് കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആ, കൊല്ലത്ത് അച്യുതമേശ്വരിയുടെ വീട്ടിലെ ഗുരു നടത്തിയ ഒരു പ്രസിദ്ധമായ പ്രസംഗം ഗൃഹപ്രവേശനത്തിൽ. അതിൻ്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്. ഇപ്പോ ആ പറഞ്ഞത് ഈ പറഞ്ഞതുമായിട്ട് വ്യത്യാസം വന്നുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ ജുവേരിയിലെ പുരോഗമന ആശയക്കാരായ സ്വാമി വരണം കൂടി ചേർന്ന് അതങ്ങ് മാറ്റി. ഗുരുദേവ് അങ്ങനെ പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഗുരുദേവ് മറ്റതേ പറഞ്ഞിട്ടുള്ളൂ എന്നായി. ഇല്ലെങ്കിൽ പരസ്പര വൈരോധ്യം വരില്ല. ഗുരുവിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യരുടെ ഇടയിൽ ജാതി കണക്കാക്കാമെന്നാണ് അവിടെ പറയുന്നു. മറ്റേ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ട്. അതിപ്പോ ഇവരെല്ലാം നീക്കി നീക്കി നീക്കി ഇപ്പൊ അത് കാണാനേ ഇല്ല. ഇപ്പോ ഉള്ള ജി പ്രിയദർശനൻ എഡിറ്റ് ചെയ്ത അതിലുണ്ട്, വേറെ ഒന്നുമില്ല. പുള്ളി എന്തായാലും മാറ്റിയില്ല. അപ്പൊ ഇത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് അങ്ങനെ കരുതിയിരുന്നിരിക്കാം, പിന്നീട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി സ്വീകരിക്കുന്നത് നല്ലതാണല്ലോ എന്നുള്ള ഒരു അഭിപ്രായത്തെ പറഞ്ഞായിരിക്കാം. അത് ശരി. ഈ എഴുതിയെടുത്തപ്പോ തെറ്റിപ്പോയെന്ന് എഴുതിയെടുത്തയാളോ അല്ലെങ്കിൽ അന്നുള്ള ആരെങ്കിലുമോ അത് പറഞ്ഞിട്ടുണ്ടോ? അന്ന് ആരെങ്കിലും ഇത് എഴുതി പ്രസിദ്ധീകരിച്ചപ്പോ ഗുരുവിന് എഴുതിയ ഗുരുവിന്റെ പ്രസംഗം എഴുതിയെടുത്തപ്പോ തെറ്റിപ്പോയതാണ്. അങ്ങനെ എഴുതി എടുത്തപ്പോ തെറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന്റെ ഈ പറഞ്ഞിരിക്കുന്നതിലെല്ലാം ഒരുപാട് തെറ്റുകൾ കാണും. കാരണം എഴുതിയെടുത്ത ഒരിടത്തല്ലല്ലോ തെറ്റ് വരുന്നത്. ബാക്കി അതീ പറഞ്ഞെടുത്തൊക്കെ തെറ്റ് കാണുമല്ലോ. ബാക്കിയുള്ളടത്തും തെറ്റുവരുമല്ലോ, എവിടെയെല്ലാം തെറ്റുവരോ. അപ്പൊ പിന്നെ തെറ്റ് ശരി എങ്ങനെ കണ്ടുപിടി? ഗുരുവിന്റെ ഗുരു പറഞ്ഞതിൽ എഴുതിയെടുത്ത് എവിടെയൊക്കെ ശരിയായി എവിടെയൊക്കെ തെറ്റായെന്ന് എങ്ങനെ കണ്ടുപിടി? അത് ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും എവരുടെയൊക്കെ കാലം വരെ നിലനിന്നാണ്? ആരുടെ? ഈ സച്ചിദാനന്ദ സ്വാമി പോലുള്ളവരുടെ കാലം വരെ അത് അച്ചടിച്ച് തുടർച്ചയായിട്ട് വന്നതാണ്. എന്നുവെച്ചാൽ കേശവമേദർ ആദ്യം ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ പോലും അതിനകത്തുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് മാറ്റിയത്. അപ്പോൾ പഴയ ആൾക്കാർക്കൊന്നും ബോധമില്ലായിരുന്നു. പറഞ്ഞാലത് പറഞ്ഞാണ്. പിന്നെ അതിന് നിങ്ങൾ എന്താണ്, ഒരു കള്ളം പറഞ്ഞാൽ പിന്നെ 100 കള്ളത്തിന് സമാനം പറയേണ്ടി വരും. അത് കള്ളമാണ് അങ്ങനെ പറയുന്നു. ഏത് സ്വാമി പറഞ്ഞാലും ശരി, മനഃപൂർവ്വം മാറ്റിയാണ്. ഏറ്റവും ഉണ്ടെങ്കിൽ അടുത്ത കാലം വരെ എങ്ങനെയാണ് നിലനിന്നു? ആ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ ശിഷ്യന്മാരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലമാണ്. പ്രധാന ശിഷ്യന്മാരല്ലേ, അവരാരെങ്കിലും പറയേണ്ടി ഇത് എഴുതിയെടുത്തപ്പോൾ തെറ്റിപ്പോയാണ്. പിന്നെ അത് പ്രസിദ്ധീകരിച്ചാൽ ടി കെ മാധവൻ ബോധമില്ലാത്ത ആളാണ്. അതുകൂടെ ആലോചിക്കണം, ആരാ ഇത് പ്രസിദ്ധീകരിച്ചത്? ഞാൻ ഈ കക്ഷിയെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ ഇങ്ങനെയല്ല, എഴുതിയെടുത്തപ്പോൾ തെറ്റിപ്പോയെന്നുള്ളതല്ല പറഞ്ഞു. എന്നോട് പറഞ്ഞ് ടി കെ മാധവൻ കുറച്ച് വിശകായിരുന്നു, അതുകൊണ്ടാണ് അതങ്ങനെ എഴുതിയത്. അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പുള്ളിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നു. എന്നാലും നമ്മൾ വെട്ടിക്കളഞ്ഞ് തെറ്റാണെന്ന് സമ്മതിക്കുക. ഇപ്പോൾ ഒരിക്കലും ഒരു അഭിപ്രായം പറഞ്ഞു, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അഭിപ്രായം മാറി. ഇന്ന് വരുന്നതിലെന്താ തകരാറുണ്ടാ? അവസാനം പറഞ്ഞാണ്. ആദ്യം ഒരു കാലത്ത് അങ്ങനെ ഗുരു പറഞ്ഞിരുന്നു, പൊതുവെ പറഞ്ഞു വരും, പിന്നെ അത് മാറ്റി. എന്ന് കരുതുന്നതിൻ്റെ കുറച്ചുകൂടി അന്തസ്. ഒരാൾ ഒരിക്കലും ഒരു അഭിപ്രായം പറഞ്ഞു, ഗുരു അങ്ങനെ പല അഭിപ്രായങ്ങളും മാറ്റി പറഞ്ഞിട്ടുണ്ട്. ശരിയല്ല എന്ന് തോന്നി അത് മാറ്റും. എസ് എൻ ഡി പിക്ക് ഇതെല്ലാം എഴുതി കൊടുത്തിട്ട് പിന്നെ എന്ത് പറഞ്ഞു? മാറ്റി. പിന്നെ ധർമ്മസംഘം രൂപീകരിച്ചതല്ല, ധർമ്മസംഘത്തിന് കൊടുത്തു. അഭിപ്രായമൊക്കെ ഗുരു മാറ്റിയിട്ടുണ്ട് ഒരുപാട് സ്ഥലം. അഭിപ്രായം മാറ്റുന്നു വരുന്നിട്ടില്ല. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെയാണ്. മക്കത്തായത്തെയും മരുമക്കത്തായും രണ്ടിനെ അനുകൂലിച്ചിട്ടുണ്ട്. രണ്ടും ഒരിക്കലും നടക്കുന്ന കാര്യം. അതൊക്കെ എന്താണ്, മനുഷ്യൻ എന്ന് വെച്ചാൽ അപ്പോഴത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച് പ്രതികരിക്കുന്നു. പിന്നെ അഭിപ്രായം മാറും, അങ്ങനെ മാറിക്കൂടാന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് അവിടെ എഴുതിയിട്ട് വളരെ ഫുട്ട് നോട്ടായിട്ട് നമ്മുടെ അഭിപ്രായം കൊടുക്കണം. എന്താണ് ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്നതിൽ ആ പറഞ്ഞിരിക്കുന്നതായിട്ട് വിരോധമുണ്ട്, അത് പറയണം. അങ്ങനെ പറയും. സത്യസന്ധത എന്ന് പറയുന്ന വേണം. സ്വാമിമാർ വിചാരിക്കുന്നത് ഈ സ്വാമി ആയാൽ പിന്നെ സത്യസന്ധതയുടെ ആവശ്യമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. പിന്നെ സത്യം വേണ്ട. ഇതാണ് സ്വാമിമാരുടെ പൊതുവെയുള്ള ഒരു നിലപാട്. ഈ സ്വാമി ആവുമ്പോൾ ആൾക്കാരെല്ലാം വളരെ റെഡി, നല്ല ഇതായിരിക്കും. സ്വാമി ആയി കഴിയുമ്പോഴാണ് ഇതിൻ്റെ കള്ളത്തരങ്ങൾ തുടങ്ങുന്നത്. ആണോ അല്ലേ? ആണ്. അതുകൊണ്ട് പിന്നെ അതിനിപ്പം നമുക്ക് വ്യാഖ്യാനിച്ച് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, അങ്ങനെ നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ ഗുരു ജാതിക്കെതിരായിരുന്നില്ല, ആയിരുന്നു. ഞാൻ പറയുന്ന ഗുരു ജാതിക്കെതിരായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ജാതി വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നില്ലെന്നാ എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരു ജാതിയെ അനുകൂലിച്ചിരുന്ന ആളായിരുന്നു, ശരിയാണോ? അങ്ങനെ ഒരു ജാതിയല്ല പല ജാതിയും അംഗീകരിച്ചിരുന്നു. പിന്നെ പ്രശ്നമില്ല. നമുക്ക് മനുഷ്യനും മനുഷ്യത്വം, ജാതിയും മൃഗങ്ങൾക്ക് എന്താണ്, ഗോവിന് ഗോത്വം, ജാതി എന്ന് ഗുരു അംഗീകരിച്ചില്ലേ? ഇല്ലേ? അപ്പൊ ജാതിയെ ഗുരു അംഗീകരിച്ച ആളാണ് എന്ന് പറയുന്നേ തെറ്റില്ല. പക്ഷേ മനുഷ്യരുടെ ഇത് ഉച്ചനീത നീചത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ജാതിഭേദത്തെയാണ് ഗുരു നിഷേധിച്ചത്, അതിനാണ് നിഷേധിച്ചത്. അല്ല, ജാതി എന്ന് പറയുന്നതിന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഈ ജാതികളൊക്കെ ഉള്ളതാണ്. ഗോ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക ജാതിയാണ്. പശു, പട്ടി ഒരു പ്രത്യേക ജാതിയാണ്. മനുഷ്യനൊരു വേറെ ജാതിയാണ്. ഇതൊക്കെയാണ് ആ ജാതി എന്ന് പറയുന്ന ഗുരു എതിർത്തിട്ട് ഏർക്കാൻ പറ്റത്തുമില്ല. മനുഷ്യരുടെ ഇടയിലുള്ള ജാതി ഭേദത്തെ എന്തുകൊണ്ട് എതിർത്തു? അത് ഉച്ചനീചത്വങ്ങളുണ്ട്, അസമത്വമുണ്ട്, അത് ദോഷങ്ങളേ ഉള്ളൂ, ഗുണമൊന്നുമില്ല. അതുകൊണ്ട് അതിനെ എതിർത്തു. മറുവശത്ത് ചിന്തിച്ച് നോക്കുക, മനുഷ്യരിൽ തന്നെ നല്ല ഗുണമുള്ളവരും ചീത്ത ഗുണമുള്ളവരും ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? നല്ല ഗുണമുള്ളവരും ചീത്ത ഗുണമുള്ളവരും ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഉണ്ട്. അപ്പോ നല്ല പ്രവൃത്തി ചെയ്യുന്നവരും മോശം പ്രവൃത്തി ചെയ്യുന്നവരും ഉണ്ട്. അത് എല്ലാവർക്കും അംഗീകരിക്കാമല്ലോ. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യരിൽ ഭേദമുണ്ട്, അത് അംഗീകരിച്ചേ പറ്റും. ആരായാലും മനുഷ്യൻ അത് സ്ഥായിയായി വേണമെന്നില്ല. ഒരുത്തം മുമ്പ് ഒരുത്തൻ്റെ ഗുണം മോശമായിരുന്നു, പ്രവൃത്തി മോശമായിരുന്നു. നാളെ ഒരു കാലത്ത് അവൻ നല്ല ഗുണവും നല്ല പ്രവൃത്തിയുള്ളവനായിട്ട് മാറാം. എന്നാലും ആ ഭേദമുണ്ടല്ലോ മനുഷ്യരിൽ, അല്ലേ? അപ്പോൾ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യരിൽ ഭേദമുണ്ട്. പക്ഷെ അത് ബ്രാഹ്മണൻ, നായർ, ഈഴവൻ, പറയൻ, പുലയൻ എന്ന് പറയുന്ന ഭേദമല്ല. ഇതാണ് ഗുരു പറഞ്ഞത്. അങ്ങനെയുള്ള ജാതി ഭേദമല്ല മനുഷ്യരിൽ ഉള്ളത്, പക്ഷെ ഗുണങ്ങൾക്കനുസരിച്ചുള്ള ഭേദം അതെല്ലാം മനുഷ്യരുടെയിലും ഉണ്ട്. അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ എന്താണ്, ഈ പേരുകൾ പറഞ്ഞാൽ ജാതിയായി പോവും. ഏത്? നിങ്ങൾ പേര് പറയണ ബ്രാഹ്മണൻ, നായർ, ഈഴവൻ, നമ്പൂതിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? അത് ജാതിയാവും, അത് ജാതി തന്നെയാണ്. മറിച്ച് അത് പറയാതെ എങ്ങനെയാണോ പട്ടി പൂച്ച എന്നൊക്കെ പറഞ്ഞ് വേറെ വേറെ ജാതികളുള്ളത്, അതുപോലെ നിങ്ങൾക്ക് പറയാം മനുഷ്യരിൽ സദ്ഗുണങ്ങളുള്ളതെല്ലാം അവ നിങ്ങളെല്ലാവരും കൂടെ പല ഗ്രൂപ്പുകളായിത്തിരിക്കുന്നു. നല്ല പ്രവൃത്തി ചെയ്യുന്നവർ, തീരെ മോശം പ്രവൃത്തി ചെയ്യുന്നവർ, അങ്ങനെ മനുഷ്യരെ നമുക്ക് വേറെ തിരിക്കാം. അല്ലേ? ബുദ്ധിയുള്ളവർ, ബുദ്ധിയില്ലാത്തവർ, ഇങ്ങനെയൊക്കെ മനുഷ്യനെ വേറെ തിരിക്കുന്നില്ല. മനുഷ്യൻ്റെ ഐ ക്യു അനുസരിച്ച് മനുഷ്യനെ വേറെ തിരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ശരീരഘടന അനുസരിച്ച് മനുഷ്യനെ വേർതിരിക്കുന്നുണ്ട്. നിങ്ങൾ പട്ടാളത്തിലും പോലീസിലും ഒക്കെ ചേരണമെങ്കിൽ എന്ത് വേണം? നിങ്ങളെ വേർതിരിക്കും. നിങ്ങൾ യോഗ്യതയില്ലാത്തവനാണ്, മാറ്റി നിർത്തും. അപ്പം അങ്ങനെയൊക്കെ മനുഷ്യൻ്റെ ഇടയിൽ വേർതിരിവുണ്ട്. കള്ളന്മാരുണ്ട്, കള്ളം ചെയ്യാത്തവരുണ്ട്, ജയിലിൽ കിടക്കുന്നവരുണ്ട്, കിടക്കാത്തവരുണ്ട്. ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റെ ഇടയിൽ എന്തെല്ലാം വേർതിരിവുണ്ട്. അപ്പം അതനുസരിച്ച് മനുഷ്യരിൽ വേർതിരിക്കാം, മനുഷ്യരെ വേർതിരിക്കാം. പക്ഷേ അതെന്താണ്? അത് സാമുദായികമായ വേർതിരിവല്ല, വ്യക്തിനിഷ്ഠമായ വേർതിരിവാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യനെ വ്യക്തിനിഷ്ഠമായി വേർതിരിക്കാം. അങ്ങനെ അത് മനസ്സിലാക്കാം ഗുരു പറഞ്ഞ കാര്യം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതിന് ജാതി എന്ന് പറയുന്നതുകൊണ്ട് ദോഷമുണ്ട്, കാരണം ആ ജാതിയല്ല ഗുരു എതിർത്തത്, ഒരു ജാതിയല്ലേ എതിർത്തത്, ഒരു ജാതിയെ അംഗീകരിച്ചുകൊണ്ടാണ് ജാതിയെ എതിർത്തത്. മനുഷ്യത്വം എന്ന് പറയുന്ന ജാതി അംഗീകരിച്ചുകൊണ്ട് ബ്രാഹ്മണാദി ജാതികളെ എതിർക്കുകയും ചെയ്തു. അത് വ്യക്തമായി മനസ്സിലാകും. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യാസം വരും. പക്ഷേ മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യാസം വരുമ്പോൾ നിങ്ങളതിനെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ അങ്ങനെ വേർതിരിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വീണ്ടും ഉച്ച നീചത്വം കൂടും. അവിടെയാണ് അപകടം. എന്തുകൊണ്ട്? ഈ ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്ന് പറയുന്നത് ഉച്ച നീചത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകൾ നിലനിൽക്കുന്നതെന്നുള്ളതിനൂടെ രേഖകളുണ്ട്. എന്ത് രേഖകൾ? പുരാണങ്ങൾ, സ്മൃതികൾ, വേദം ഉൾപ്പെടെയുള്ള രേഖകളുണ്ട്. അപ്പൊ നിങ്ങൾ ബ്രാഹ്മണൻ എന്നോ ക്ഷത്രിയൻ എന്നോ ഏതെങ്കിലും ജാതി പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതെന്താകും? അത് ജാതിഭേദം, അവിടെ ഉച്ച നീചങ്ങൾക്കനുസരിച്ചുള്ള ജാതിഭേദം വരും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഗുരു അതിനെ എതിർത്തത്. അസുഖം ഭൗതികമായ ജാതി വ്യത്യാസങ്ങളുണ്ട് ഈ ലോകത്ത്. അതാണ് ഗുരു അംഗീകരിച്ചത്. എന്താണ്? പശുവിന് ജാതി ഉണ്ട്, പട്ടിക്ക് ജാതി ഉണ്ട് എന്ന് അംഗീകരിച്ചതുകൊണ്ടാണ്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഉച്ച നീചത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ജാതിയെ. അതുകൊണ്ട് അടുത്ത് ഗുരു പറയുന്നുണ്ട്, പക്ഷെ ഇന്ന് നിലവിൽ കാണുന്ന ഈ ജാതിഭേദത്തിന് യാതൊരു അവിടം പോലെ നമ്മുടെ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളൂ അടിസ്ഥാനമില്ല. അപ്പൊ ഗുരു നിഷേധിക്കുന്ന എന്തിനാണ്? ഇന്ന് നിലവിലിരിക്കുന്ന ഈ ജാതിഭേദത്തെയാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ജാതിഭേദം എന്ന് വെച്ചാൽ അങ്ങേറ്റം അയിത്വവും അനാചാരങ്ങളും അസ്പൃശ്യതയും ഒക്കെ ഉണ്ടായിരുന്ന ജാതിഭേദത്തെ, അതിനെയാണ് ഗുരു എതിർത്തത്. അല്ലാതെ മനുഷ്യരിൽ ഭേദമില്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. സ്ത്രീ പുരുഷ ഭേദമില്ലേ? മനുഷ്യരിൽ ഭേദമില്ലെന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ഭേദമുണ്ട്. അത് ഗുരുവിനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. സ്ത്രീയോടും പുരുഷനോടും ഒരാൾക്ക് ഒരുപോലെ ഇടപെടാൻ പറ്റുമോ? പറ്റത്തില്ല. വ്യത്യാസം കൊണ്ടേ പറ്റൂ. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് മനുഷ്യരുടെ ഇടയിൽ തന്നെ. ശിശു, യുവാവ്, വൃദ്ധൻ, അങ്ങനെ വ്യത്യാസമില്ലേ? അങ്ങനെ മനുഷ്യരിടയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആ വ്യത്യാസങ്ങൾ മനുഷ്യരുടെ സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം, സഹവർത്തിത്വം, സഹകരണം, പരസ്പര കൂട്ടായ്മ, പരസ്പര സ്നേഹം, കരുതൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നശിപ്പിക്കാൻ പാടില്ല. നശിപ്പിക്കുന്നതല്ല അതൊന്നും. അവിടെയാണ് ഗുരു എതിർത്തത്. ഇനി മനുഷ്യരെങ്ങനെയൊക്കെ പഴയ കാലത്ത് വേർതിരിച്ചെന്ന് നോക്കുക, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ. പക്ഷെ ഈ വേർതിരിവിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള അസമത്വവും സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പേര് അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും അവരെ എതിർക്കും? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ എന്നൊക്കെയുള്ള ഭേദമുണ്ട്, പക്ഷേ അതിൻ്റെ പേരിൽ സമൂഹത്തിലെ അസമത്വം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആരെ എതിർക്കാൻ പോകും? ഇത് സാമൂഹികമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അതിനെ എതിർക്കേണ്ടി വന്നത്. ഇപ്പൊ സമൂഹത്തിൽ തന്നെ മനുഷ്യരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്ത വിഭജനങ്ങളുണ്ട്. അതിനാരും എതിർക്കില്ല, എതിർക്കേണ്ട ആവശ്യമില്ല. അത് അംഗീകരിച്ച് തന്നെ മനുഷ്യർ മുമ്പോട്ട് പോകേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ മനുഷ്യന്റെ സ്വൈര ജീവിതത്തിന് ഭഞ്ജിക്കാൻ പാടില്ല. അത് കുഴപ്പമൊന്നുമില്ല. പശു ഒരു പ്രത്യേക ജാതിയാണ്, പട്ടി വേറെ പ്രത്യേക ജാതി എന്ന് എഴുതി കഴിഞ്ഞാൽ പശുവിനോ പട്ടിക്കോ മനുഷ്യനോ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എല്ലാവരും കൂടെ സഹകരിച്ച് ജീവിക്കും. ഇവരെല്ലാം സഹകരിച്ച് ജീവിക്കാൻ പറ്റും. മനുഷ്യൻ പട്ടിയോടും പശുവിനോടും ഒക്കെ സഹകരിക്കും. സമൂഹത്തിൽ അന്ന് നിലവിലിരുന്ന വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ അത് അസമത്വമായിരുന്നു, അതിന് കാരണമായിരിക്കുന്ന ജാതി അതിനാണ് ഗുരു നിഷേധിച്ചത്. അല്ല, വ്യക്തിപരമായ ഗുണവിശേഷങ്ങൾ കൊണ്ട് മനുഷ്യർ വെവ്വേറെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ആർക്കും അംഗീകരിക്കാൻ പറ്റും. അതിപ്പോ എന്താണ്, ഗുരു തന്നെയാണ്. ഗുരുവിന് സാത്വികമായ ഗുണങ്ങളുണ്ടായിരുന്നു, അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ. അപ്പോ ഗുരു മറ്റുള്ള മനുഷ്യർ പോലെ ആയിരുന്നു, വ്യത്യാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഗുരുവായത്. മറ്റു മനുഷ്യരെല്ലാം ഗുരുവിനെ എങ്ങനെ കണ്ടു? പക്ഷെ അങ്ങനെ ഗുരു സ്വയം വ്യത്യസ്തനായിരുന്നിട്ടും എന്തുകൊണ്ട്? തൻ്റെ ഗുണം കൊണ്ടും കർമ്മം കൊണ്ടും മനുഷ്യരിൽ ഗുരു എന്ത് ചെയ്തില്ല? ഭേദബുദ്ധിയെ സൃഷ്ടിച്ചില്ല. ഭേദബുദ്ധി എന്ന് പറഞ്ഞാൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കുന്ന ഭേദബുദ്ധി സൃഷ്ടിച്ചു. അതാണ് വേണ്ടത്. ഭേദബുദ്ധി ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഞാനും നമ്മുടെ യേശുസ്വാമിയും തമ്മിൽ ഭേദബുദ്ധി ഇല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ യേശുസ്വാമി പുറത്തു വെച്ചാൽ അതൊന്ന് കഴിക്കും. കാരണം ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഭേദമില്ലല്ലോ. കഴിച്ചിട്ടെന്ന് പറയും ഞാൻ കഴിച്ചു, അപ്പോൾ എനിക്കോ നമ്മൾ രണ്ടും തമ്മിലൊരു ഭേദമില്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ തമ്മിൽ എന്ത് വേണം? ഭേദം വേണം, കറക്റ്റ്, വളരെ ശക്തമായിട്ട് വേണം. ഞാൻ പട്ടിണിയായി, മനസ്സിലായോ? ആ ഭേദമല്ല അവിടെ തകരാറ്. അത്തരം ഭേദത്തെ ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല. ഇപ്പോ ഗാന്ധിജിയായിട്ടുള്ള സംഭാഷണം, ഗാന്ധിജി പറയുന്നുണ്ട് എന്താണ്, മാവിന്റെ ഇലകൾക്ക് ഭേദമുണ്ട്. ഗുരുദേവനും നിഷേധിച്ചില്ല, ഇലകൾക്ക് ഭേദമില്ല എന്ന് ഗുരു പറഞ്ഞു. ഇല്ല, പക്ഷെ അതിനപ്പുറത്തൊന്ന് പറഞ്ഞു എന്താണ്, അതിൻ്റെയൊക്കെ രസം ഒരുപോലെയാണ്. അതുപോലെ എന്താണ്, ഭേദങ്ങളുള്ളിടത്ത് തന്നെ പലതരത്തിലുള്ള ഏകത്വവും കാണാൻ പറ്റും. ഗുരു അവിടെ പറഞ്ഞ എന്താണ്, അതിൻ്റെ ഇലകൾക്ക് ഭേദമുണ്ടെങ്കിലും അതെല്ലാം ഒരു ആത്മാവാണെന്നല്ല പറഞ്ഞു ഗാന്ധിയുടെ. അങ്ങനെ പറഞ്ഞോ? ഇല്ല, മറിച്ച് പറഞ്ഞ എന്താണ്, അതിൻ്റെയൊക്കെ രസം ഒന്നാണ്. അപ്പോ ഭേദമുള്ളിടത്ത് പലതരത്തിലുള്ള ഏകത്വമുണ്ട്. യേശുസ്വാമിയുടെ ശരീരവും എൻ്റെ ശരീരവും പഞ്ചഭൗതികമാണ്, പഞ്ചഭൂത നിർമ്മിതമാണ്. ആ ചരിത്രങ്ങൾ ഒന്നാണ്. ആ ശരീരത്തിലും ബ്ലഡ് ഉണ്ട്, എൻ്റെ ശരീരത്തിലും ബ്ലഡാണ്. ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ ഏകത്വമുണ്ട്? ഞങ്ങൾ രണ്ടുപേരും മനുഷ്യരാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് പോയിട്ട് വേണമെങ്കിൽ പറയാം, എന്താണ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ ആത്മാവാണ്. അത്രയൊന്നും പോകണ്ട, അതിനും പിന്നെ മനുഷ്യരുടെ സമത്വം വരും. നിങ്ങൾ ആത്മാവ് വരെ എത്തേണ്ട കാര്യമില്ല മനുഷ്യന്റെ സമത്വത്തിന് വേണ്ടി. അല്ലാതെ ഒന്ന് മനുഷ്യന്റെ സമത്വത്തിനെത്താണ് ഒരുപാട് ഘടകങ്ങളുണ്ട്. എനിക്കും ബ്രെയിനുണ്ട്, യേശുസ്വാമിക്കും ബ്രെയിനുണ്ട്. പറഞ്ഞൂടെ, നിങ്ങളൊരുപോലെയാണ്. ഞാനും ചിന്തിക്കുന്നുണ്ട്, യേശുസ്വാമി ചിന്തിക്കുന്നുണ്ട്. എനിക്കും ബുദ്ധിയുണ്ട്, യേശുസ്വാമിക്കും ബുദ്ധിയുണ്ട്. ചിലപ്പോൾ എന്നെ കാണും ബുദ്ധിയുണ്ട്. അപ്പോൾ വ്യത്യാസം പറയാൻ പറ്റില്ല. അങ്ങനെ മനുഷ്യനെ ഒന്നിപ്പിക്കുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ വ്യത്യാസങ്ങൾ പറയുമ്പോൾ അത് ഉച്ച നീചത്വങ്ങളെ സൃഷ്ടിക്കുകയാണെങ്കിൽ അതാണ് ചോദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യരിൽ ഭേദമുണ്ടെന്ന് പറയുന്നതിന് തെറ്റില്ല. പക്ഷെ അതെന്താകാൻ പാടില്ല, പോയി വ്യാസ പോയി ഉച്ച നീചത്വങ്ങളെ സൃഷ്ടിക്കുന്ന പ്രാകൃതമായിട്ടുള്ള പഴയകാലത്ത് ഇവിടെ നടപ്പിലായിരുന്ന ജാതി വ്യവസ്ഥ ആയിരിക്കാം എന്ന് തന്നെ പറയണം. അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ ശബ്ദങ്ങൾ അപകടമാണെന്ന് പറയുന്നത്. ബ്രാഹ്മണനെന്നോ നായരെന്നോ ഈഴവനെന്നോ ഒക്കെ പറയുന്ന ശബ്ദങ്ങൾ വരുന്ന അപകടം അവിടെയാണ്. ഇത്തരം ശബ്ദങ്ങളൊക്കെ എപ്പോഴും എന്ത് ചെയ്യുന്നു? ഈ ശബ്ദങ്ങളെ എപ്പോഴും അവനെ അവൻ്റെ ജാതി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. സമൂഹത്തിൽ നിന്ന് ഞാൻ ഒരു വേറെ തിരിഞ്ഞ ഒരു വേറെ ഒരു ഗ്രൂപ്പാണെന്നുള്ള ഒരു ബോധം അവനുണ്ടാകും. ഗുരു എന്നെ പറഞ്ഞിട്ടുണ്ട് ജാതി പേര്. സത്യവേദ സ്വാമി അടുത്ത് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇപ്പോഴും എന്താണോന്ന് ചോദിച്ചത്, നിങ്ങളൊന്നും വായിക്കുന്നില്ല. ആ ഇപ്പോഴും പിള്ളയാണോ ചോദിച്ചു, ഇപ്പോഴും കുഞ്ഞാണോ, കളഞ്ഞൂടെ എന്ന് ചോദിച്ചു. എന്ന് ചോദിച്ചു ജാതി പേരിനെ കുറിച്ചാണ് പറഞ്ഞാണ്. അപ്പൊ അതൊക്കെ അതിൻ്റെ ഒരു, അതുകൊണ്ട് ഒരാളുടെ മനസ്സിന് ജാതി വേണമെന്നൊന്നുമില്ല. ഇനി അത് ഇരുന്നാൽ ഒരാൾക്ക് ജാതി ഇല്ലാതിരിക്കാം, ഇതൊക്കെ സംഭവിക്കാം. അതൊന്നും ഒരു വലിയ ആയുധമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ പേരുകൾക്ക് വലിയ അപകടങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും ശാസ്ത്രങ്ങൾ എഴുതി ഈ ജാതികളുടെയൊക്കെ കുറിച്ച് ഇത്രയും നമ്മുടെ പ്രധാനമായ 18 സ്മൃതികളെടുത്താൽ ഈ 18 സ്മൃതികളിൽ ഈ ജാതിയും അതിൻ്റെ മേന്മയാണ് പറയുന്നത്. അപ്പൊ പിന്നെ ആ പേര് വെച്ചുകൊണ്ട് ഒരാൾക്ക് ജാതിയിൽ നിന്നും മുക്തനാകാൻ കഴിയും? വലിയ പ്രയാസമാണ്. അപ്പോൾ ആ പേര് നിങ്ങൾ പേരിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ, ഞാൻ ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അഢ്യനാണ്, മറ്റുള്ളവനേക്കാളും വ്യത്യസ്തനാണ് എന്നൊരു തോന്നൽ അറിയാതെ ഉള്ളിൽ വരും. അതുകൊണ്ട് ജാതിയല്ല ഗുരുദേവൻ എടുത്തത്, ഉച്ചനീചത്വങ്ങൾ സൃഷ്ടിക്കുന്ന ആ ജാതി വ്യവസ്ഥയാണ് എന്നാണ് ഗുരുദേവനെടുത്തത്. ഒരാൾക്കങ്ങനെ ജാതി അയാളുടെ മനസ്സിൽ നിന്ന് പോവുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. പിന്നെ അയാൾ അങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ജാതിയുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞു ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഇതൊക്കെ വിട്ടു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ജാതിമതഭേദങ്ങൾ വിട്ടിരിക്കുന്നു. ഈ ജാതിമതഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രബുദ്ധ കേരളത്തിൽ ഒരു പ്രസ്താവന കൊടുത്തതിന് ശേഷമാണ് കൊല്ലത്ത് പട്ടത്താനത്ത് ഈ പ്രസംഗം നടത്തുന്നത്. തൊട്ട് ഉടനെ അതിൽ ഗുരു പറഞ്ഞു, ഞാൻ ജാതിമത ഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് അതിനോടൊന്നും മമതയില്ലെന്നേ അർത്ഥമുള്ളൂ, അർത്ഥമാക്കുന്നുണ്ട് എന്നുകൂടെ പറയുന്നുണ്ട്. അത് ചോദിച്ചിട്ടുണ്ട്, ജാതിമത ഭേദങ്ങൾ വിട്ടു എന്ന് പറയുന്നതിന് ആ പ്രസംഗം വായിച്ചോളൂ. അത് എവിടെ പറഞ്ഞെന്ന് പറയുന്നില്ല, തൊട്ടൊന്നും പറഞ്ഞ കൊടുത്ത എന്താണ് അതിലാണ് ജാതിമത ഭേദങ്ങൾ വിട്ടു എന്ന് പറഞ്ഞതിന് അതിനോടൊന്നും മമതയില്ല എന്നാണ് എന്നേ അതിനർത്ഥമുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഗുരുവിനെതിരായിട്ടൊരു പ്രചാരണം ഉണ്ടായി, ഗുരു ഞങ്ങളെ വീക്ഷിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഗുരുവിനെയും വേണ്ട. ടി കേശവന്റെ നേതൃത്വത്തിൽ ഒരു പ്രചാരം തുടങ്ങി ഗുരുവിനെ ബഹിഷ്കരിക്കുക. അത് ഇതിനോടൊപ്പം നടന്നു. അപ്പോ ഗുരു പറഞ്ഞു, എനിക്ക് ഞാനങ്ങനെ പറഞ്ഞതായിട്ട് എന്താ അതെന്താ വെട്ടിക്കളയാത്ത ശിഷ്യന്മാര് ഹരിമ ശിഷ്യന്മാര് അതും തിരുത്തേണ്ടല്ലേ? ഗുരു പറഞ്ഞതിന് മാറ്റിയല്ലേ പറഞ്ഞത്? ബുദ്ധിയില്ല, മൂളയില്ല തലയ്ക്കകത്ത് ഇത് തിരിച്ചറിയാൻ. ഗുരു ആദ്യം പറഞ്ഞതിന് മാറ്റിയല്ലേ പറഞ്ഞത്? ആദ്യം പറഞ്ഞ ഞാൻ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു, ആ പറഞ്ഞതിന് മമതയില്ല എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞ മാറ്റിയോ? എന്താ ഇവരത് തിരുത്താത്ത? അതും വെട്ടിക്കളയണം. എന്നിട്ട് ഗുരുവിനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം. ശിഷ്യന്മാരുടെ അടുത്ത് പറയുന്നു അതുകൂടെ മാറ്റാൻ. അപ്പൊ മമതയില്ല എന്ന് പറഞ്ഞതാണ് ഇത്. ഓരോ വെറുതെയാണ് അങ്ങനെ പുറത്ത് കേരളത്തിൽ ഒരു സംഭവം ഇത് കൊടുത്തത് ആണോ? പിന്നെന്താ എന്തിനറിയിക്കുന്നു? എഞ്ചിനീയർ സ്വാമിക്ക് മുക്തിയാറ് കൊടുത്തപ്പോ ഇവരെ എതിർത്ത്, എസ് ടി ബിയുടെ സ്വത്താണ്, ഞാൻ എഴുതി തന്നാണ്, ഇനി മുക്തിയാറ് കൊടുക്കാൻ പാടില്ല ആർക്കും എന്ന് പറഞ്ഞ് എതിർത്തപ്പോഴാണ്. ചരിത്രമാണത്, ശക്തമായി എസ് എൻ ഡി പി എതിർത്തപ്പോഴാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ജാതിയുടെ പേരിൽ ഇതിൻ്റെ പിറകെ ഈ സ്വത്തിൻ്റെ പിറകെ ഇന്ന് നടക്കണ്ട, സമൂഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ സ്വത്താണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്നാ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഗുരുവിനും വേണ്ട, ഗുരുവിനും ഞങ്ങളെ വേണ്ട, നടത്ത സ്റ്റാൻഡായി. അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് നിങ്ങളോട് മമതയില്ലെന്നേ ഉള്ളൂ, നിങ്ങളൊക്കെ എൻ്റെ ആൾക്കാരില്ലേ. ഇങ്ങനെയൊക്കെ എന്താണ് ചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. അപ്പൊ ഇതൊക്കെ തിരുത്തുന്നു അങ്ങനെയാണ്, ഒന്ന് മാത്രം തിരുത്തി. ഈ എന്താണ് സമുദായോദ്ധാരണം എന്ന് പറയുന്ന ഈ പ്രവൃത്തിയിലേറ്റിരുന്ന അതിൽ ഗുരു ഏർപ്പെട്ടിരുന്നപ്പോ ഇന്നെങ്ങനെയാണ് സമൂഹത്തിൽ ഗുരുവിനുള്ള അംഗീകാരം? ഇന്ന് സമൂഹത്തിൽ ഗുരുവിന് വലിയ അംഗീകാരമാണ്, എല്ലാവരും ലോക ഗുരു അത് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നു. അന്ന് ഗുരുവിന് ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. സമുദായത്തിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ആ എതിർപ്പുകളെല്ലാം ഗുരു വളരെ ക്ഷമയോടുകൂടി സാവകാശം ഗുരു അതിനെ മാറ്റിയെടുത്തു, ക്രമേണ മാറ്റിയെടുത്തു. ഗുരുവിൻ്റെ ചികിത്സാ ചെലവ് വഹിക്കാൻ എന്താണ് എസ് എൻ ഡി പി തയ്യാറായില്ല. അവസാനം എന്താ കാരണം പറഞ്ഞത്? സ്വത്തൊക്കെ ഇവർക്ക് സ്വാമിമാർക്കല്ലേ കൊടുത്ത്, അവര് ചികിത്സിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേൾക്കത്തില്ല, അതൊന്നും ഇവർ പറയത്തില്ല. ചികിത്സ ഗുരുവിന്റെ ചിലവ് അത് പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ ധർമ്മമുണ്ടല്ലോ, അതിന് വ്യാഖ്യാനം എഴുതിയ ശ്രീനാരായണ തീർത്ഥരെ ഇവിടത്തെ പ്രതിനിധിയായിട്ട് കൊല്ലത്ത് മീറ്റിംഗ് നടക്കുന്നിടത്ത് പോയി. അദ്ദേഹം എസ് എൻ ഡി പിയോട് വലിയ അനുഭവമുള്ള ആളായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിഷയം അവിടെ ചർച്ചയ്ക്ക് വരും. ഗുരുവിൻ്റെ ചെലവ്, ചികിത്സയുടെ ചെലവ്, പിന്നെ ഗുരുവിന് താമസിക്കാനൊരു സ്ഥലം ഉണ്ടാക്കുന്ന കാര്യം, ഇതൊക്കെ അവിടെ ചർച്ചയ്ക്കും. ചർച്ചയ്ക്ക് ചെന്നപ്പോൾ അന്നത്തെ അവർ തീരുമാനിച്ചു സ്വത്തൊക്കെ മറ്റവർക്കല്ലേ കൊടുത്തിരിക്കുന്നത്, അവർ ചികിത്സയുടെ ചെലവ് വഹിക്കട്ടെ. അപ്പോൾ ഇതായിട്ടും കൊണ്ട് വൈദികം നടത്തി വന്നു. ഗുരു സുഹല കിടക്കുകയാണ്. വൈദികം നടത്തി വന്നപ്പോൾ ശ്രീനാരായണ തീർത്ഥർ എടുത്ത്, അപ്പോൾ ഗുരു ഒന്നും ചോദിച്ചില്ല, അടുത്തിരുന്നവർ ചോദിച്ചു എന്തായാലും. അപ്പോൾ എല്ലാവരും കേൾക്ക, ഗുരുവും കേൾക്കത്തക്ക രീതിയിൽ ഗുരുവിന് മുമ്പ് ചെന്ന് നിന്നുകൊണ്ട് ശ്രീനാരായണ തീർത്ഥർ ഇങ്ങനെ പറഞ്ഞു, അവിടെ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഗുരു അവരെയൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുകയായിരുന്നു. കേട്ട് കഴിഞ്ഞാൽ ഒരു തല മറുവശത്തേക്ക് തിരിച്ചു കിടന്ന് ഒരക്ഷരം വേണ്ടിയില്ല, അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞില്ല. അപ്പോൾ ഇതും നടന്നിട്ടുള്ള സംഭവമാണ് എന്ന് വെച്ചാൽ ഗുരുവിന് ഒരുപാട് എതിർപ്പ് നേരിടേണ്ടി വന്നു. ഒരു ഭാഗത്ത് ഗുരു അവരെയൊക്കെ സമന്വയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുമ്പോഴും മറുഭാഗത്ത് എതിർപ്പ് നേരിടേണ്ടി വന്നു. അതുകൊണ്ട് എന്താണ് ഇതൊക്കെ ഇവർക്ക് കാര്യം, ഇന്ന് ഇവർ പുറത്ത് പറയത്തില്ല. വർക്കലയുള്ള പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഈ സംഭവം. ഇതൊക്കെ ഞാൻ കൂടെ വന്നതിന് ശേഷം ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ തന്നെ. എന്നോടൊക്കെ പറഞ്ഞത് ശാസ്ത്രവൈദ്യരാണ്. വൈദ്യർക്ക് ഈ സംഭവങ്ങളൊക്കെ കേട്ട് കേൾവിയായിട്ട് ഒരുപാട് വിവരങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വൈദ്യരാണ് പറഞ്ഞത്. വൈദ്യർക്ക് ഈ കക്ഷികളൊക്കെ നേരിട്ട് അറിയാം. അതെ, ശ്രീനാരായണ തീർത്ഥർ, ശ്രീനാരായണ തീർത്ഥരെ കുറിച്ച് വൈദ്യർ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞേക്ക, അദ്ദേഹം നിങ്ങളുടെ ആ വൈദ്യരൊരു ദിവസം എന്നോട് പറഞ്ഞു ആ ശ്രീനാരായണ ധർമ്മം ആ പുസ്തകം എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തു. അപ്പൊ അതിന്റെ ഫ്രണ്ട് പേജിൽ തീർത്ഥയുടെ പഴയ പുസ്തകത്തിന്റെ ഫോട്ടോ അടിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. തീർത്ഥരുടെ പഴയ ഒരു പുസ്തകം, അതിൽ തീർത്ഥന്റെ ഫോട്ടോ അടിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആ ഒരു പുസ്തകത്തിൽ തീർത്ഥന്റെ ഫോട്ടോ അടിച്ചിട്ടുണ്ട്. അപ്പൊ ആ പുസ്തകം അതെടുത്ത് എന്നെ കാണിച്ച് ഈ ഫോട്ടോ കണ്ടിട്ട് ആരെപ്പോലെ ഇരിക്കുന്നു എനിക്കറിയില്ല, തീർത്ഥരാണ്. ഇനി ഈ ഫോട്ടോയും കൊണ്ട് മേലെ സമാധി ചെല്ലണം, സമാധിയുടെ ആ പ്രതിമേനെ നോക്കണം, ഈ ഫോട്ടോയിൽ നിന്ന് നോക്കണം. ആ ഒരുപോലെ ഇരിക്കും. ഇത് വൈദ്യർ പറഞ്ഞാണ് എന്നോട്. എങ്ങനെ വന്നതെന്നറിയാമോ? ഇല്ല, ഇദ്ദേഹം കാശി പോയി പ്രതിമ ഉണ്ടാക്കാൻ. അവിടെ ചെന്ന് ഫോട്ടോയൊക്കെ കൊടുത്ത്, അദ്ദേഹം ഒരു നല്ല ഒരു കലാകാരനായിരുന്നു. ഫോട്ടോയൊക്കെ കൊടുത്ത് അദ്ദേഹം മോഡൽ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ശരിയാവുന്നു, ഒന്ന് ശരിയാകാത്തതുകൊണ്ട് അവസാനം രണ്ടു മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല. അവസാനം എന്തേം പറയും, എന്നെ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. അതിരുന്ന് കൊടുക്കുമല്ലോ, എന്നെ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഉണ്ടാക്കി. അപ്പൊ ഇവിടെ വന്നിട്ടൊരു ഒരു ഭയങ്കര ഒരു അടിയടിച്ചു. എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം പലതും ഉണ്ടാകാൻ ശ്രമിച്ച് ശരിയല്ല. അവസാനം ഒരു രാത്രി ദുരിതം വന്ന് ഇദ്ദേഹത്തിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് രൂപം കാണിച്ചു കൊടുത്തു. അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു കഥ കൂടെ ഉണ്ട്. സ്വപ്നത്തിൽ രൂപം കാണിച്ചു കൊടുത്തു, ആ രൂപമാണ്. അപ്പൊ പിന്നെ ഇനി ആർക്കും ചോദ്യം ചെയ്യാൻ ഒക്കത്തില്ല ഇദ്ദേഹത്തിന്. കാരണം ഇത് ആ ശില്പി നേരിട്ട് സ്വപ്നത്തിൽ കണ്ട രൂപമാണ്. ഇതൊക്കെ വൈദ്യരാണ് എന്നോട് പറഞ്ഞത്. നിങ്ങളോട് പറയാൻ കൊള്ളാത്ത പല കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്ന ഞാൻ പറയുന്നു. വൈദ്യർ ഇങ്ങനെ ഒരു എന്താണോ ഒരു അവധൂതനെ പോലെ എല്ലാം കണ്ടും കേട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക. എത്രയോ വർഷം ഇവിടുത്തെ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയാണ്, ഒരുപാട് സംഭവങ്ങൾക്ക്. ഇവിടുത്തെ വില്ല സ്വാമിമാരുടെയൊക്കെ ഒറിജിനൽ ഫോട്ടോ കോപ്പി വൈദ്യർ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ലോകാരാധ്യന്മാരായ ഇവിടുത്തെ സ്വാമിമാരുണ്ടല്ലോ, അവരുടെയൊക്കെ ഫോട്ടോ കോപ്പി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ള കാര്യം. വൈദ്യർക്കെല്ലാം വൈദ്യരിങ്ങനെ ഇവിടെ കാണുമ്പോൾ ആൾക്കത് ആയിരിക്കും എന്തോ പൊട്ടന ഭ്രാന്തനം എന്താണ്. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമൊക്കെ എന്നോട് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇങ്ങനെ എന്തോ വെറുതെ വട്ട് പറയാണ്, വെറുതെ പറയുന്നതായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്നെ മുറി വന്നിരുന്ന് പറയും, നിങ്ങളത് കണ്ടിട്ടില്ലേ, അവിടെ വന്നിരുന്ന് സംസാരിക്കും, ഇങ്ങനെ വെറുതെ വട്ട് പറയണം ഞാൻ. പിന്നെ പിന്നെ ഓരോ നമ്മുടെ അനുഭവത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴാണ് നമുക്ക് ഈ സമയത്ത് അരണയുടെ ബുദ്ധിയാണ് എനിക്കും പലപ്പോഴും. സമയത്ത് ബുദ്ധി വരത്തിൽ കുറേ കഴിഞ്ഞാൽ ബുദ്ധി വരുന്നു. ശരി.